ഇടപ്പള്ളി രഹസ്യമാം നൈവേദ്യ പാചകം തിരുമേനി ഞാൻ കണ്ട നേരം. ഇടപ്പള്ളി രഹസ്യമാം നൈവേദ്യ പാചകം തിരുമേനി ഞാൻ കണ്ട നേരം. പരിഭവം ഭാവിച്ചും എന്നിൽ ക്ഷമേച്ചും ശ്രീ പാർവതിയായി സ്നേരം. പന്ത്രണ്ട് ദിവസത്തെ ദർശനവാദാനം മന്ത്രമചുരമാരം. മനം ധ്യാനം ചെയ്തിരുന്നു ധന്യമാകുന്നേ. ധനം ധാന്യം സുഖം മോക്ഷം സ്വന്തമാകുന്നേ അമ്മേ സത്യമാകുന്നേ. ஊர் வெண்மணி வெடியூர் மனக்கார் மூலும் அவர்க்கொப்பம் சமுதாய திருமேனியும் அக்ஷதம் பூக்குலையும் தீபமுனி புஷ்பிணியாம் கோழியும் நடமின் குன்னி மனமே நேரமாகும் ஜோதியமுயருமே மூணு தவணையும் சமுதாயம் சம்மதிக்குமே மூணு வட்டம் கோழி தன்னுடைய ஜோதியமுயருமே மூணு தவணையும் சமுதாயம் சம்மதிக்குமே ஸ்ரீ கோவிலாதிராகும் ஏகமொழியும் தனுமாசத்திருவாதிரையுதிச்சிடும் திருவைராணி குளத்தே நடத்துறக்கும் மனம் தானம் செய்திடும் தன்யமாகும் தனம் தானியம் சுகம் மோட்சம் சொந்தமாகும் அம்மே சத்தியமாகும் ചോരും അരുളുക സദയം ഭവാനേ. തുടരുന്നു ഞാൻ ജീവിത വീഥി ഒരു തണലായി മരണം നീവി. തുടരുന്നു ഞാൻ ജീവിത വീഥി അരുളുക സദയം പള്ളി രഹസ്യം ഞാൻ കൊതിച്ചു ദേവീനി തിളങ്ങുന്ന ദിവ്യരൂപം നമിച്ചു. ആചാരം മറന്നു ഞാൻ വിളിച്ചു അമ്മേനി അവിടം വിട്ടകത്തേക്കാഗമിച്ചു. ഞാൻ ചെയ്ത പിഴമൂലം നടവാതിലടച്ചു. ഇടപ്പള്ളി രഹസ്യം ഞാൻ കൊതിച്ചു ദേവീനി തിളങ്ങുന്ന ദിവ്യരൂപം നമിച്ചു. സുമപാദം ഭജിച്ചു മുടങ്ങാതെ ശിവനാമമടിയൻ ഞാൻ ജപിച്ചു. ശിവനിന്റെ സുമപാദം ഭജിച്ചു മുടങ്ങാതെ ശിവനാമമടിയൻ ഞാൻ ജപിച്ചു. മിഴിനീരാൽ ഹൃദയം ഞാൻ നിറച്ചു കുളുമ്പിച്ചു പിഴ തീരാൻ മനം നീറി. അടഞ്ഞൊര പടിഞ്ഞാറെ നടക്കനായടിയൻ എരിയുന്ന ജന്മം തെളിച്ചു. ഗിരിജേനിൽ ഒരു നുണുക്കനിവാഗ്രഹിച്ചു. തിടപ്പള്ളി രഹസ്യം ഞാൻ കൊതിച്ചു ഏനിനി തിളങ്ങുന്ന ദിവ്യരൂപം നമിച്ചു. അപരാധം ക്ഷമിച്ചു അമ്മേനി എൻ ദുഃഖ ചിതവേദമണച്ചു. എന്നിലെ അപരാധം ക്ഷമിച്ചു അമ്മേനി എൻ ദുഃഖ ചിതവേദമണച്ചു. ദേവന്റെ തിരുനാളിൽ ചിരിച്ചു ധനുമാസം നേരിച്ച മനച്ചു വിരസിച്ചു. ആതിര മുതലുള്ള പന്ത്രണ്ട് നാൾ കൂടി അടിയന്നെ കായാവതരിച്ചു ഭഗവാന്റെ അരികൾ തിരുനനുഗ്രഹിച്ചു. തിടപ്പള്ളി രഹസ്യം ഞാൻ കൊതിച്ചു ദേവീനി തിളങ്ങുന്ന ദിവ്യരൂപം നമിച്ചു. ആചാരം മറന്നു ഞാൻ വിളിച്ചു അമ്മേനി അവിടം വിട്ടകത്തേക്കാഗമിച്ചു. ഞാൻ ചെയ്ത പിഴമൂലം നടവാതിലടച്ചു. തിടപ്പള്ളി രഹസ്യം ഞാൻ കൊതിച്ചു. ദേവീനിൽ തിളങ്ങുന്ന ദിവ്യരൂപം നമിച്ചു. శంభో జయ శంభో శంభో భవ శంభో హర శంభో శివ శంభో జయ శంభో శంభో భవ శంభో వైరాణి కుణ మది విళు మారారి విలయాట్టు శివమారన్ను విలయాట్టు శంభో శివ శంభో జయ శంభో శంభో భవ శంభో. నిత్య నిరంజన శివ శంభో నర్తన మోహన శివ శంభో మణినాగ దివ్యాభరణం అణిమీరు శివ శంభో. నిత్య నిరంజన శివ శంభో నర్తన మోహన శివ శంభో మణినాగ దివ్యాభరణం అణిమీరు శివ శంభో. అంబిలి చూడం శివ శంభో నరుతుంబయుమళగా శివ శంభో పరిచొడు కురుచిడయడయింగల్ సురనది అణియం శివ శంభో. హర శంభో శివ శంభో జయ శంభో శంభో భవ శంభో. హర శంభో శివ శంభో జయ శంభో శంభో భవ శంభో. శివ శంభో జయ శంభో శంభో భవ శంభో. హర శంభో శివ శంభో జయ శంభో శంభో భవ శంభో. పరమేశ్వరుని భక్తి సమేతం పాదం తొట్టుకోకుండు దినం తోరం మంగళమరుణ అడిమరుడి వలె కోకుండు. హర శంభో శివ శంభో జయ శంభో శంభో భవ శంభో వైరాణి కుల మది విలంగు మారాడిత్యం విలయాచ్చ శివనారణ విలయాచ్చ. హర శంభో శివ శంభో జయ శంభో శంభో భవ శంభో. హర శంభో శివ శంభో జయ శంభో.